ആത്മജ്ഞാന സംശയ വിനിയം ആത്മതത്വ ജിജ്ഞാസുവിന് നിരുടെ ബോധനം ഇതില്ല തന്നെ സർപ്പപ്രതീതി പണിയോ കയറോ ഇതെന്ന തർക്കം ഭ്രമം കയറ് കാണുമ്പിൽ ഇതില്ല തന്നെ ആത്മതത്വ ജിജ്ഞാസു എന്ന് പറഞ്ഞ ആത്മതത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ അവന് അവന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ദോഷമാണ് അജ്ഞാനം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥമായ എന്നാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? അറിവ് അറിയാതിരിക്കുക അജ്ഞാനം എന്ന് പറഞ്ഞു. ഈ പറഞ്ഞല്ല, ഓരോ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് അർത്ഥം മനസ്സിലാക്കും. അറിയാതിരിക്കുകയാണ് അജ്ഞാനം. എന്നാൽ ഈ പറഞ്ഞതുപോലെ ചില സമയത്ത് വിപരീത ഞാൻ അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലും പ്രയോഗിക്കും, പക്ഷെ ഇവിടെ തന്നെ അജ്ഞാനം ഞാൻ അറിവില്ല അറിയാതിരിക്കുക എന്നതാണ്. ആത്മാവിനെ കുറിച്ച് അറിയാതിരിക്കുന്നത് സാധാരണ മനുഷ്യർക്കല്ല, ആത്മാവിനെ കുറിച്ച് അറിവുണ്ട് അല്ല. പലരും കേട്ടിട്ട് പോലും ആത്മാവിനെ കുറിച്ച് അറിവില്ലാത്തവരാണ് കൂടുതൽ, എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ അതിനെ കുറിച്ചല്ല പറയുന്നത്. ലോകത്തിൽ ഒരുപാട് പേര് ആത്മാവിനെ കുറിച്ച് അറിയാത്തവരും ഇവിടെ പറയുന്നത് ആത്മാവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ പറയുന്നത്? ലോകത്തിൽ ഒരുപാട് പേർക്ക് ആത്മാവിനെ കുറിച്ച് അറിവില്ല, അതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നെ എന്താ ഇവിടെ പറയുന്നത്? എന്ന് പറഞ്ഞു ഇത്രയും ദിവസം ഇത് കേട്ടോണ്ടിരുന്നിട്ട് ഈ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറയേണ്ടതാണ്. അറിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ കാര്യം അജ്ഞാനത്തിന്റെ കാര്യം ചോദിക്കുന്നു. എന്താണ് മനസ്സിലാക്കുന്നത് കൃത്യമാണ്? പറഞ്ഞതിന് പരത്തി പറഞ്ഞതേ ഉള്ളൂ, കൃത്യമായ അർത്ഥമുണ്ട്. എന്നൊന്നും പറഞ്ഞാൽ പോലെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിക്കും മനസ്സിലാക്കാൻ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വേണ്ടത്ര സൂക്ഷ്മമായി മനസ്സിലാക്കുന്നില്ല. എന്നാ കൃത്യമായി പറയും. ഒന്നേ അധികം ഒന്ന് രണ്ട് എന്ന് പറയുമ്പോൾ പറയണം. നാണക്കേടാണ്. സ്ത്രീയും ചോദിച്ചിട്ടും പറയാതിരിക്കും. ഞാനീ ചോദിക്കുന്നത്, ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം അറിയില്ലെങ്കിൽ ആ ചോദ്യം എന്തിനാണ് സംശയം എന്ന് പറയുന്നത്. ഇതിനൊരു ഉത്തരം ഉണ്ട്, ആ ഉത്തരം നിങ്ങൾക്ക് അറിയില്ല, അതാണ് ഞാനെന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് അദ്വൈത ദീപികയാണ്. അദ്വൈതി പറയുന്ന ആത്മതത്വം അത് ആത്മാവിനറിയാതിരിക്കുക. ആത്മാവിനറിയാത്തവരെന്ന് പറയുമ്പോൾ അദ്വൈതി പറയുന്ന ഒരു ആത്മതത്വം, ബാക്കിയുള്ള എല്ലാവരും ആത്മാവിനറിയുന്നവരും എന്നാ അറിയാത്തവരാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ക്രിസ്ത്യാനികൾ, അവർക്കും ആത്മാവുണ്ട്, പക്ഷെ അവർക്ക് അദ്വൈതി പറയുന്ന ആത്മതത്വത്തെ അറിയില്ല. മുസ്ലിങ്ങളും അവർക്കും ആത്മാവുണ്ട്, പക്ഷെ അവർ അജ്ഞാനികളാണ്, കാരണം അദ്വൈതി പറയുന്ന ആത്മതത്വത്തെ അറിയുന്നില്ല. ഈ ദ്വൈതികള്, വിശിഷ്ടാദ്വൈതികള്, അങ്ങനെ ഇവിടെ തന്നെ കുറെ അധികം പേരുണ്ട്. ഇവർക്കും എന്താണ് ആത്മതത്വത്തെ അറിയില്ലെന്ന് പറഞ്ഞാൽ അദ്വൈതി പറയുന്ന വെളിപ്പെടുത്തുന്ന ആത്മതത്വത്തെ അറിയില്ല, അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അല്ല, ആത്മാവിനെ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ മനുഷ്യന് ചിലപ്പോൾ പറയും ഒരാത്മാവുണ്ട് എന്നവർ പറയും. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും ആത്മാവ് നശിക്കില്ല, ആത്മാവുണ്ടെന്ന് പറയും. ഇതിനെക്കുറിച്ച് വലിയ പഠിപ്പൊന്നുമില്ലാത്ത മനുഷ്യരും പറയും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലും പറയും. ആത്മാവുണ്ടെന്ന് ഒരറിവുണ്ടാകുക വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ വലിയ വലിയ ഋഷിമാർ വിദ്യഋഷിമാരെന്ന് പറഞ്ഞാൽ ജൈമിനി, ഗൗതമൻ, കണാദൻ, കപില, ഇങ്ങനെ പേരെടുത്ത് പറയുന്ന കുറെ ഋഷിമാരുണ്ട്. ഇവർക്ക് ഇവരെല്ലാവരും അജ്ഞാനികളാണ്. എന്തുകൊണ്ട്? അദ്വൈതി പറയുന്ന ആത്മതത്വമല്ല അവർ പറയുന്നത്. അദ്വൈതി പറയുന്ന ആത്മതത്വത്തെ കുറിച്ച് അവർക്ക് അറിയുന്നില്ല. അപ്പൊ ഈ നമ്മൾ യക്ഷി എന്ന് പറയുന്ന എല്ലാവരും വലിയൊരു വിഭാഗം അവരാണ് അജ്ഞാനികളാണ്. അല്ല, നമ്മളെ പോലെയുള്ളവരുടെ കാര്യം മാത്രമല്ല ഇവിടെ പറയുന്നത്. അവരെക്കാളും നിങ്ങൾക്ക് അറിവുണ്ട്. അദ്വൈതം പറയുന്ന ആത്മതത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് കണാദനെക്കാളും ഗൗതമനെക്കാളും ജൈമിനിയെക്കാളും കപിലനെക്കാളും ഒക്കെ നിങ്ങൾക്ക് അറിവുണ്ട്. കുറെ കാലമായിട്ട് നിങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങളെ പോലും അത്ര പോലും അറിവില്ലാത്തവരാണ് ആര്? നിങ്ങൾ യക്ഷികളെന്ന് പറയുന്ന തടിക്കാരന്മാരാണ്. എന്തുകൊണ്ട്? അവർക്കറിയില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പുണ്ട്? അവർക്കറിയില്ല, അവർക്കറിയില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്ന് പറഞ്ഞാൽ പോരാ, അതായത് ജൈമിനിയുടെ ശാസ്ത്രം, മീമാംസാ ശാസ്ത്രം, കണാദന്റെ ശാസ്ത്രം, വൈശേഷിക ദർശനം, ഗൗതമന്റെ ശാസ്ത്രം, ന്യായദർശനം, കപിലന്റെ ശാസ്ത്രം, സാംഖ്യദർശനം, ഇവരെല്ലാവരും ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഈ ആത്മതത്വം അദ്വൈതി പറയുന്ന ആത്മതത്വത്തെ അവരാരും പറയുന്നില്ല. അതാ കാരണം അവർക്കെല്ലാം സ്വന്തമായ ശാസ്ത്രമുണ്ട്. മനസ്സിലായി? അവർക്കെല്ലാം അവരവരുടേതായ ശാസ്ത്രമുണ്ട്. അപ്പോ അവരവരുടെ ശാസ്ത്രമുണ്ടെങ്കിൽ അവരാരും ഈ അദ്വൈത തത്വത്തെ അവരെ ശാസ്ത്രങ്ങളിൽ പറയുന്നില്ല. ജൈമിനി ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ജൈമി പറയുന്ന ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ട്, ശരീരം നയിച്ചാലും നശിക്കില്ല, അത് കർമ്മം ചെയ്യുന്നവനും ഫലം അനുഭവിക്കുന്നവനുമാണ്. അത് പലതാണ് എന്ന് പറയുമ്പോൾ അദ്വൈതമാണ് പറയുന്നത്. അദ്വൈതി പറയുന്ന ആത്മാവിനെ ജൈമിക്കറിയില്ല, ഗീയർഷിയാണ്. ഭട്ടൻ, പ്രഭാകരൂരു, ഇതുപോലുള്ള എത്രയോ വലിയ വലിയ വലിയ ആചാര്യന്മാര്, ഇവർക്ക് ആർക്കും തന്നെ ഈ ആത്മതത്വത്തെ അറിയില്ല എന്ന് വെച്ചാൽ അവരൊക്കെ അജ്ഞാനികളാണ്. അവരൊക്കെ വലിയ ആചാര്യന്മാരാണ്. ഇനി കപിലനും ആത്മാവിനെ കുറിച്ച് പറയുന്നു. കപില എന്താ ആത്മാവിനെ കുറിച്ച് പറയുന്നത്? ആത്മാവ് പലതാണ്. കപിലും വലിയ ഋഷിയാണ്, അതുപോലെ വലിയ ഋഷിയാണ് ആര്? പതഞ്ജലി. പതഞ്ജലി എന്താ പറയുന്നത്? ആത്മാവ് പലതാണ്. അപ്പൊ ആത്മതത്വം അവർക്ക് അറിയത്തില്ല. അജ്ഞന്മാര്, നിങ്ങളുടെ അത്ര പോലും വിവരം ഇല്ലാത്തവരാണ്. മനസ്സിലായോ? നിങ്ങളുടെ അത്ര പോലും വിവരം ഇവർക്കാർക്കും ഇല്ല. കപിലനും ഇല്ല. കപിലന്റെ സാംഖ്യശാസ്ത്രത്തിലും പറയും ആത്മാവ് പലതാണ്. പതഞ്ജലിയുടെ യോഗശാസ്ത്രത്തിലും പറയുന്നു ആത്മാവ് പലതാണ്. അപ്പൊ ആത്മതത്വത്തെ അവർ അറിയുന്നു, അജ്ഞന്മാരാണ്. ഇനി ഗൗതമനെയും കണാദിനെയും എടുത്തു കഴിഞ്ഞാൽ ഇവരും പറയുന്നു ആത്മാവ് പലതാണ്. പല പല പല അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. ആത്മാവ് ദ്രവ്യമാണ്, ഇങ്ങനെ ആത്മാവിന്റെ ഗുണമുണ്ട്, ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നു. ഇവരും അദ്വൈതി പറയുന്ന ആത്മതത്വത്തെ അറിയുന്നില്ല. അതുകൊണ്ട് അവരിൽ നൂറുകണക്കിന് ആചാര്യന്മാരുണ്ട്, ന്യായ വൈശേഷിക പ്രഗത്ഭന്മാരായ ആചാര്യന്മാർ, ഉദയന ആചാര്യനെയൊക്കെ പോലെയുള്ള ഒരുപാട് പേര്. ഇവരെല്ലാം എന്താണ്? അജ്ഞാനികളാണ്. എനിക്ക് ആത്മതത്വത്തെ അറിയുന്നില്ല. ഇങ്ങനെ നോക്കിയാൽ അദ്വൈതികൾ ഒഴികെയുള്ള ബാക്കിയല്ല വിശിഷ്ടാദ്വൈ. അവരും പറയുന്നു ആത്മാവ് പലതാണ്. അപ്പൊ ആത്മ അദ്വൈതത്തെ അവരറിയുന്നു. ദ്വൈതികള് തീർത്തും പറയും ഈശ്വരം വേറെ, ജീവൻ വേറെ. അവരും ആത്മതത്വത്തെ അറിയുന്നു. ആത്മതത്വത്തെ ആരെ അറിയുന്നുള്ളൂ? ബാക്കിയെല്ലാം അജ്ഞാനികളാണ്. ബുദ്ധൻ അറിയുന്നില്ല, ജൈനൻ അറിയുന്നില്ല, ചർവാകൻ അറിയുന്നില്ല എന്ന് വേണ്ട. അദ്വൈതി ഒഴികെ ഒരാളും ആത്മതത്വത്തെ അറിയുന്നില്ല. ഇനി അദ്വൈതികളിൽ ആരറിയുന്നു? ആദ്യാത്മതത്വത്തെ വിശദമാക്കിയത് ഗൂഢപാദാചാര്യര്, പിന്നെ ശങ്കരാചാര്യര്, പിന്നെ ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ട ഒരുപാട് ആചാര്യന്മാർ. ആരൊക്കെ അദ്വൈതത്തെ പറഞ്ഞു? അവരെല്ലാം ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ടവർ തന്നെയാണ്. കാരണം അദ്വൈതത്തെ പറഞ്ഞു ശങ്കരാചാര്യ പരമ്പരയാണ്, ഗൗഡപാദാചാര്യരുടെ പരമ്പരയാണ്. ഗുരു വാരുടെ പരമ്പര വരും, ഈ പറയുന്ന നേതാചാര്യന്റെ പരമ്പര ശങ്കരാചാര്യ പരമ്പരയില്ല വരുത്താൻ പറ്റും. അദ്വൈതത്തിന്റെ കാര്യത്തിൽ എല്ലാത്തിലുമില്ല, അദ്വൈതത്തിന്റെ കാര്യം. ഇന്നാൾക്കാർ അതിനെ കേന്ദ്രത്തിൽ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ജാതി, മറ്റൊന്ന് രാഷ്ട്രീയം, മതം, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് അതിനെയൊക്കെ എതിർക്കുന്ന ആൾക്കാരുണ്ട്. പ്രധാനമായും ജാതിയാണ്. അടിസ്ഥാനപരമായി ജാതിയാണ് അവിടെ പ്രശ്നം. അപ്പൊ ഈ ആൾക്കാർ എതിർക്കുന്നവർ പറയുന്ന എന്താണ്? ശങ്കരാചാര്യര് വേറെ ജാതിയാണ്, നമ്മുടെ ഗുരു വേറെ ജാതിയാണ്, അതുകൊണ്ട് രണ്ടുപേരും പറഞ്ഞ ഒന്നാകത്തില്ല. വളരെ സിമ്പിളായ വ്യക്തിയാണ്. പക്ഷെ അദ്വൈതമാണ് പറഞ്ഞതെങ്കിൽ രണ്ടുപേരും അക്കാര്യത്തിൽ എന്താണ് അദ്വൈത ദീപിക ആണ്. അപ്പൊ ഗുരു അദ്വൈതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഗുരു അജ്ഞാനിയല്ല. ശങ്കരാചാര്യ അദ്വൈതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ശങ്കരാചാര്യർ അദ്വൈതിയല്ല. ഗൗഡപാദാചാര്യരുടെ അദ്വൈതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അജ്ഞാനിയല്ല. ബാക്കിയുള്ള എല്ലാ ഋഷിമാരും എല്ലാ ആചാര്യന്മാരും എല്ലാം എന്താണ്? അജ്ഞാനികളാണ്. ഇവിടെ പറയുന്നതനുസരിച്ച് ഇതുകൊണ്ട് ഇവിടെ ആത്മതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈത തത്വത്തെ എടുക്കാൻ പറ്റും. കാരണം ഇവിടെ അതിനെ കുറിച്ച് പറയുന്നു, വേറൊന്നിനെ എടുക്കാൻ പറ്റത്തില്ല. ഒരു മതത്തെ എടുക്കാൻ പറ്റില്ല, ഒരു ദർശനത്തെ എടുക്കാൻ പറ്റില്ല. അദ്വൈതത്തെ അറിഞ്ഞവർക്കെല്ലാം ജ്ഞാനമുണ്ട്, അല്ലാത്തവരെല്ലാം ജ്ഞാനികളാണ്. അതാണ് ഈ പറയുന്നതിന്റെ ശരിയായ അർത്ഥം. പിന്നെ പൊതുവെ നമ്മൾ മതപ്രഭാഷണങ്ങളൊക്കെ കേൾക്കും, എന്താണ് ഭാരതത്തിലെ പുരാതന ഋഷിമാർ ഈ പ്രപഞ്ചത്തിന്റെ സത്യം കണ്ടുപിടിച്ചവരാണ്, ആനയാണ്, ചേനാണ്, കൊക്കാണ്, ഓണാണ്, മറ്റാണ്, മറിച്ചാണെന്നൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാറുണ്ടല്ലോ. നിങ്ങളും പറയാറുണ്ട്, നാട്ടുകാരും പറയാറുണ്ട്. ഈ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉണ്ടായില്ലേ? എന്തുകൊണ്ടില്ല? അവർക്ക് അജ്ഞാനികളാണ്. ഋഷിമാരെല്ലാം ആരാണ്? ഇപ്പൊ ഈ പറഞ്ഞെന്ന് മനസ്സിലായിട്ട് അവരെല്ലാം അജ്ഞാനികളാണ്. പിന്നെ അവരെന്താ അജ്ഞാനികളെന്ത് രഹസ്യം കണ്ടുപിടിച്ച്? ജ്ഞാനിയായിട്ട് ആരേ ഉള്ളൂ? അദ്വൈതികൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഋഷീശ്വരന്മാരെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ഇതൊന്നും പ്രസംഗിക്കുന്നതൊക്കെ അജ്ഞാനികളുടെ കാര്യം പറയും. ഒരുത്തനും വിവരമില്ല എന്നാണ് പറയുന്നത് അദ്വൈതി ഒഴികെ. അപ്പൊ അങ്ങനെയൊന്നും പ്രസംഗിക്കാൻ പാടില്ല. എന്താണ് ഭാരതത്തില് ഋഷീശ്വരന്മാര് വള്ളത്തോട് പാടിയിട്ടുണ്ട്, ഭാരതവർഷത്തിലെ പൂർവരാമചീന്ദ്രന്മാർ പാരിനുള്ളടിക്കണ്ട് പാർത്ത് കണ്ടറിഞ്ഞവർ എന്തറിഞ്ഞുകൊണ്ടാണ് എഴുതിയത്? എന്തറിഞ്ഞുകൊണ്ടാണ് എഴുതിയത്? ഇവിടെ പറയുന്നതനുസരിച്ച് അങ്ങനെ പറയാം ഋഷീശ്വരന്മാരെ ആർക്കാണോ അദ്വൈതത്തെ കുറിച്ച് ബോധമുള്ളത് അവര് പറയും. അതിൽ ഞാൻ പറഞ്ഞ ഇവരാരും ഉൾപ്പെടുന്നു. ഞാനിപ്പോ ഈ പറഞ്ഞ അജ്ഞാനികൾ വഴിയുള്ളവരും അദ്വൈതത്തെ അറിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം പറയാം അവരൊക്കെ ജ്ഞാനികളാണ്. ഒരു ജ്ഞാനിയാണെന്നുള്ളത് ഒരു അദ്വൈതമാണ് പറഞ്ഞത്. ഒരുവിന്റെ എല്ലാ അഭിപ്രായമാണ്. പിന്നെ അവരെ കേത് കൂട്ടിപ്പെടുത്താം ഈ പറയുന്ന ഈ പാകത്തുള്ള ഒരു ഋഷിമാരുണ്ട്. ഇവരൊക്കെ ഏത് വിഭാഗത്തിൽപ്പെടുത്താം? അവരെയൊക്കെ തത്വജിജ്ഞാസുക്കളിപ്പെടുത്താം. അവരൊക്കെ ഈ ആത്മതത്വത്തെ അറിയാൻ ആഗ്രഹിച്ചവരാണ്, പക്ഷെ അറിഞ്ഞില്ല. ജിജ്ഞാസുക്കളാണ് അവർ എന്ന് പറയാം. അജ്ഞാനമുള്ള ജിജ്ഞാസുക്കൾ എന്ന് പറയുമ്പോഴേ ഈ പറയുന്നതിന്റെ ശരിക്കുള്ള സാരം പിടികിട്ടത്തുള്ളൂ. എന്താണ് ഇവിടെ പറയുന്നത്? മനസ്സിലായി? ഈ സത്യം പറയുമ്പോഴത്തേക്ക് യഥാർത്ഥം എന്താണെന്ന് പറയുമ്പോൾ ഒരു ദൈവം വിചാരിക്കാൻ പാടില്ല. ആർക്കും ഒരു പ്രത്യേക പരിഗണനയും കൊടുക്കാൻ പാടില്ല. ബൈബിളിൽ പറയുന്നുണ്ട് നാം സത്യം സത്യമായി പറയുന്നു എന്ന് തന്നെ പറയും. ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഋഷീശ്വരന്മാരെല്ലാം എന്താണ്? തത്വ ജിജ്ഞാസുക്കളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആരാണ്? അജ്ഞാനികളാണ്. അവര് അദ്വൈത തത്വം പറയുന്നുണ്ട. ആണോ? എങ്ങനെ മനസ്സിലാക്കി? അവര് അദ്വൈതമാണോ പറയുന്നത്? ആണോ? അവര് പറയുന്നത് ശങ്കരാചാര്യരാണ് അജ്ഞാനി എന്നാണ്. അപ്പൊ അവരദ്വൈതമാണോ പറയുന്നത്? ഇവരെ കുറിച്ച് കേട്ടിരുന്നാ പോലെ ഇത് പലപ്പോഴും വായിച്ച് മനസ്സിലാവും. പുസ്തകങ്ങൾ പഴുത ചുമക്കുന്നവരെ ചുമന്നുകൊണ്ട് കണ്ടിട്ട് കാര്യം വായിച്ച് കാര്യം തലക്കകത്ത് മനസ്സിലാവും. അരിസമാധികളെന്ന് പറയുന്ന തൃത്വവാദികളാണ്. എന്നുവെച്ചാൽ ജീവൻ വേറെ, ഈശ്വരൻ വേറെ, ലോകം വേറെ, അതാണ് അരിസമാധി. അവർ അദ്വൈതത്തെ അംഗീകരിക്കില്ല. ശങ്കരാചാര്യർ അജ്ഞാനി എന്നാണ് പറയുന്നത്. ശങ്കരാചാര്യർ പറയുന്നത് യോഗന്മാരല്ല അജ്ഞാനികളാണ്. വ്യാജസമാധി കൂട്ടരൂപ അജ്ഞാനി. നമ്മളിപ്പോ ശങ്കരാചാര്യരുടെ പക്ഷമാണ് ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഇത് അദ്വൈത ജീവികയാണ്, അദ്വൈതമാണ് ഇവിടെ പറയുന്നത്. ഞാനിപ്പോ അദ്വൈതത്തെ കുറിച്ചാണ് പറയുന്നത്. അത് ഗുരുവായാലും ശരി, ശങ്കരാചാര്യരായാലും ശരി, ആരായാലും പറയുന്ന എന്തിനെ കുറിച്ച്? അദ്വൈതത്തെ കുറിച്ച്. അത് ഗുരു ആണോ ശങ്കരാചാര്യരാണോ ഇനി ഗുരുവിന്റെ ശിഷ്യന്മാരാണോ ശങ്കരാചാര്യ ശിഷ്യന്മാരാണോ ആരായാലും ശരി, അദ്വൈതികൾ എന്നാണ്. ഗുരു ഇവിടെ പറയുന്ന ആത്മതത്വം അദ്വൈത തത്വമാണ്. അതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഇത് ശങ്കരാചാര്യരുടെ അദ്വൈതമാണോ അതോ ഗുരുവിന്റെ അദ്വൈതമാണോ എന്നൊക്കെ ഈ ചർച്ച ചെയ്യുന്നവര്, ഈ ചർച്ച ചെയ്യുന്ന കിഴങ്ങന്മാർക്ക് ശങ്കരാചാര്യരുടെ അദ്വൈതം എന്തെന്നറിയത്തില്ല, ഗുരുവിന്റെ അദ്വൈതം എന്തെന്നറിയത്തില്ല. ഇത് രണ്ടും അറിയാതെയാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നത്. ശങ്കരാചാര്യരുടെ അദ്വൈതമാണ് അതോ ഗുരുവിന്റെ അദ്വൈതമാണ്. ഇതിനെക്കുറിച്ച് ബോധമുള്ള എത്ര പേരുണ്ട്? ബോധമില്ലാത്തവന്മാരാണ്. നിങ്ങളീ കേൾക്കുന്ന മുഴുവൻ എവിടെ നിന്നാണ്? തീർത്ഥാടന സ്റ്റേജിൽ നിന്നാണ്. നമ്മൾ വണ്ടിക്കൂരി കൊടുത്ത ആൾക്കാരെ കൊണ്ടുവന്ന് മൈക്കിൽ പ്രസംഗിപ്പിച്ച് വിടുന്ന ആൾക്കാരെ പറയുന്നത് കേട്ടിട്ടാണ്. അല്ല, ഇതൊക്കെ എന്താണ് സമയം ചിലവാക്കി പഠിച്ച് മനസ്സിലാക്കി പറയുന്നവരിൽ നിന്നല്ല നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ അങ്ങനെ സമയം ചിലവാക്കി പഠിച്ച് മനസ്സിലാക്കാനുള്ള മനസ്സുമില്ല, സമയമില്ല. നിങ്ങൾക്ക് ഇവിടെ വേറെ പണികളാണ്, ആശ്രമം ഭരിക്കാനും രാഷ്ട്രീയം കളിക്കാനും ഒക്കെ നിങ്ങൾക്ക് സമയമാണ്. അപ്പൊ സ്വയം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യത്തില്ല. പിന്നെ ഇതുപോലെ അന്ന് പ്രസംഗിക്കുന്നവർ പറഞ്ഞു കേട്ട് അതാണ് ശരിയെന്ന് വിചാരിക്കുന്നത്. മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗുരുവിനെ പഠിക്കണം, അദ്വൈത ദീപിക പഠിക്കണം, മനസ്സിലാക്കണം, ശങ്കരാചാര്യരെ പഠിക്കണം. അദ്വൈതം, ആ അദ്വൈതത്തെ കുറിച്ചാണ് പറയുന്നത്. ഗുരു എന്നിവിടെ അദ്വൈതമെന്ന് പറഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾ ശങ്കരാചാര്യരുടെ, ശങ്കരന്റെ, ഗോപാലന്റെ, കെട്ടന്റെ ഒക്കെ അദ്വൈതം എന്തിനാ തിരക്കാൻ പോകുന്നു? ഗുരു തന്നെ പറഞ്ഞില്ലേ അദ്വൈതവും. അദ്വൈതം അറിയാമെന്നുള്ളവൻ ആരായാലും അവന് അജ്ഞാനമില്ല. അല്ലാത്തവനൊക്കെ അജ്ഞാനം ഉണ്ടെന്നാ ഗുരു പറയുന്നു. ഞാനായാലും നീ ആയാലും വേറൊരുത്തനായാലും എന്താ എന്തിനാണ് അദ്വൈതം? അതാര് പറഞ്ഞാലും ശരി, ഗുരു പറഞ്ഞാലും ശരി, ശങ്കരം പറഞ്ഞാലും ശരി, മറ്റാരെങ്കിലും പറഞ്ഞാലും ശരി, അദ്വൈതമാണോ പറയുന്നത്? അദ്വൈത തത്വം അവൻ അറിയാമോ? അവൻ ജ്ഞാനി, അവനജ്ഞാനമില്ല. അതൊന്നും അറിയാത്ത അറിയാത്ത അനീഷായാലും മതി. അനീഷായാലും മതി, അദ്വൈതം അറിഞ്ഞോ ആരായി? ജ്ഞാനിയായി. ഇല്ലെങ്കിൽ അജ്ഞാനിയായി. ഇവിടെ ഈ ചുവയിൽ കുഞ്ഞിലൊക്കെ ഇങ്ങനെ ഓടയൊക്കെ ഇറങ്ങി നടന്ന അവസാനം അപ്പുറത്താ കുഴിയിൽ പോയിരിക്കും, അക്കരെ കുഴിയിൽ. ഇനി കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അനീഷായാലും ഞാനി. ഇവിടെ കിടന്ന് ഓടി നടന്ന് മലമറിക്കുന്നവന്മാരല്ല. ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണ്? അക്കരെ കുറെ കുഴി അവിടെ പോയി ഇരിക്കണം, ഇതാണ് ജീവിത ലക്ഷ്യം. ചിലർ ഇതിന് അകത്തുകൊണ്ട് പോകണം, ചിലർ രാവിലെ അടുക്കളയിൽ പോയി കിടന്ന് പോകണം. വരാൻ ഭരണം നടത്തും, എവിടെയൊക്കെയാ ഭരണം നടത്തുന്നത്? പല സ്ഥലത്തുമാണ് ഭരണം. അവസരം കിട്ടുന്നിടത്ത് കയറി ഭരിക്കുക. എന്തിന്? അവിടെ പോയിരിക്കുക, ആ കുഴിയിൽ പോയി വേറെ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ശങ്കരന്റെയാണോ ഗുരുവിന്റെയാണോ എന്നൊന്നും ചോദിക്കണ്ട. ഗുരു അദ്വൈതം പറയുന്നു, അതേ ഗുരു പറയുന്നു. അദ്വൈതം അറിയുന്നവനാണ് ഞാൻ, അറിയാത്തവനൊക്കെ ഞാൻ. വേറെ നിങ്ങളിവിടെ എന്തൊക്കെ തെളിവുത്യം പറഞ്ഞാലും ശരി, ഞാനി എന്താണ് അജ്ഞാനി എന്തെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതൊക്കെ പാടിക്കോ, പാടുന്നതിന് കുഴപ്പമില്ല. പാടുന്നത് നല്ലത് തന്നെ, പക്ഷെ ഓന്ത് നിറം മാറും പോലെയാണ്, മാറിപ്പോകും. ഇവിടെ എല്ലാവരും എപ്പോഴും പാടി സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആർക്ക് ഉപദ്രവം കിട്ടാതെ എത്രയോ നല്ല. നല്ല കാര്യമാണ്. അപ്പൊ ഇവിടെ പറയുന്ന ഇതാണ്, ബാക്കിയുള്ള എല്ലാവരും തത്വജിജ്ഞാസുക്കൾ ആണ് എന്ന് പറയുന്നത് എല്ലാവരും, പക്ഷെ അജ്ഞാനിയാണ്. എന്തുകൊണ്ട്? അവർ അദ്വൈത തത്വത്തെ അറിയുന്നില്ല. അപ്പൊ നിങ്ങളെല്ലാവരും അദ്വൈത തത്വത്തെ അറിയുന്നു, അതുകൊണ്ട് അദ്വൈത തത്വത്തെ അറിയുന്നു, അതുകൊണ്ട് നിങ്ങളൊക്കെ ജ്ഞാനികളാണ് അല്ലാന്ന് കയറി കട്ട് ചെയ്ത് കളയും. അദ്വൈത തത്വത്തെ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഗുരു പറഞ്ഞ അദ്വൈത തത്വം നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുന്നു മനസ്സിലാക്കുന്നപ്പോ അദ്വൈത തത്വത്തെ അറിയുന്നത് ജ്ഞാനിയാണ്. എന്താ അല്ല എന്ന് പറയേണ്ട കാര്യം എന്തോ? എന്തോന്നു അജ്ഞാനിയാണെന്നാണോ പറയുന്നത്? അതൊക്കെ അവനവനാ തീരുമാനിക്കേണ്ട. ഞാൻ അജ്ഞാനിയാണ്, ആത്മ തത്വത്തെ അറിയത്തില്ല എന്നൊരാൾ പറഞ്ഞ അവരോട് തർക്കിക്കേണ്ട കാര്യമാണ്. ആണ് അജ്ഞാനി തന്നെയാണ്. ഇപ്പൊ ഒരാള് പറയുകയാണ് എന്താണ് എനിക്ക് എന്താണ് ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ പദ്ധതി പറയുന്ന അതാണ്. ഒരാൾ അറിയുകയാണ് ആ ഇതാണ് ആത്മതത്വം, അതറിയാം. അതിനൊരാൾ അറിയുന്നുണ്ടെങ്കിൽ അയാൾ അജ്ഞാനിയല്ല. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അറിയുന്നുണ്ടെങ്കിൽ അജ്ഞാനിയല്ല, അറിയുന്നില്ലെങ്കിൽ അജ്ഞാനിയാണ്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അറിയുന്നോ അറിയുന്നില്ല എന്നുള്ളത് വേറൊരാള് സർട്ടിഫിക്കറ്റ് എഴുതി തരേണ്ട കാര്യമില്ല, അവനോ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന മനസ്സിലാക്കുക, ഇത് മനസ്സിലാക്കാതെ അറിവാൾ നിറവാളെന്നുള്ളത് ഇങ്ങനെ വെറുതെ പാടിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കിയിട്ട് അവിടെ പോകുമ്പോ അതെന്താണെന്ന് മനസ്സിലാക്കും. പാടാൻ കുറെ ഗുരു എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ പാടാൻ നല്ലത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാകുമ്പോൾ ചിന്തിക്കുമ്പോൾ അവിടെ നിന്ന് മനസ്സിലാകും. ഇപ്പൊ ഗുരു വ്യക്തമായിട്ട് ആത്മതത്വം എന്താണെന്ന് പറയുന്നു, ഗുരു പറയുന്ന നമ്മൾ കേൾക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു ഇല്ലയോ? മനസ്സിലായി എന്നുള്ളത് ജ്ഞാനിയാണ്, മനസ്സിലായി എന്നത് അജ്ഞാനിയാണ്. ഇത്രയേ ഉള്ളൂ. അതാര് തീരുമാനിക്കും? അവനവൻ തന്നെ തീരുമാനിക്കും. വേറൊരാളും അറിയില്ല നീ ജ്ഞാനിയാണ് അജ്ഞാനിയാണ്, വേറൊരാൾക്ക് പറയാൻ പറ്റില്ല. അവനവൻ സ്വയം മനസ്സിലാക്കുന്ന കാര്യം. ഒരാള് പറഞ്ഞു എന്ന് വിചാരിച്ച് വേറൊരാള് ജ്ഞാനിയാകുന്നില്ല, ഒരാള് പറഞ്ഞു എന്ന് വിചാരിച്ച് വേറൊരാൾ അജ്ഞാനിയാണ്. നിങ്ങളെല്ലാവരും കൂടെ പറയുന്നത് ഗുരു ജ്ഞാനിയാണ്. നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ടല്ല ഗുരു ജ്ഞാനിയാവുന്നു, ഗുരു ആത്മതത്വത്തെ അറിഞ്ഞുകൊണ്ട് ജ്ഞാനിയായിരിക്കും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണം, നിങ്ങളുടെ വോട്ടിന്റെ ആവശ്യമില്ല. ഗുരുവിനാത്മതത്വത്തെ അറിയാൻ ഗുരു അത് വിശദമാക്കിയിരിക്കുന്നു മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടി. അത് വിശദമാക്കുമ്പോൾ കേൾക്കുന്നവനും മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവനെയാണ് എന്ത് പറയുന്നത്? ജ്ഞാനി എന്ന് പറയും. ജ്ഞാനമുള്ളവൻ ജ്ഞാനി, അറിവുള്ളവൻ ജ്ഞാനി. ആരോ ഗുരു പറഞ്ഞു തരികയാണ് നമുക്ക്. മനസ്സിലാകുന്നുണ്ടെങ്കിൽ പിന്നെ മനസ്സിലായോ? പിന്നെ ഇങ്ങനെ അജ്ഞാനിയാവും. എങ്ങനെ ശ്രമിക്കുക? പറയുന്നതായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഒരു പറഞ്ഞു തരുന്ന നമ്മൾ മനസ്സിലാക്കുക, പിന്നെ ഇരിക്കുന്നു നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്, എവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ഒരു പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, ആ മനസ്സിലായാൽ അവനെയാണ് അറിവുള്ളവനെന്ന് പറയുന്നത്, അവനാണ് ഞാൻ. ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട അതാണ്. അത് മനസ്സിലാക്കാത്തവൻ, ഇപ്പൊ മനസ്സിലാക്കാത്തവൻ, പണ്ട് മനസ്സിലാക്കിയിട്ടില്ലാത്തവർ, എത്ര ഋഷിമാരായാലും ശരി അവരൊക്കെ അജ്ഞാനികളാണ്. ഇതാണ് ഗുരുവിന്റെ അഭിപ്രായം എന്നാണ് പറഞ്ഞു വരുന്നത്. അജ്ഞാനം എന്ന് പറയുന്നതിന് ആ തരത്തിൽ വേണം മനസ്സിലാക്കാം. പിന്നെ ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ അറിയാൻ ആഗ്രഹിക്കുന്നവൻ. അറിയാൻ ആഗ്രഹിക്കുന്നവന്റെ പ്രധാനമായ അടയാളം എന്താണ്? എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്താണ്? ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ ശരിയല്ലേ, പറയുന്നതൊക്കെ ശരിയല്ല. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാ, മലയാളത്തിൽ സിമ്പിളായി പറഞ്ഞാൽ കടുത്തുപോയി, അത്രയും വേണ്ട, ഒരുപാട് കടുപ്പിക്കും. അവരുടെ ഡൈലൂട്ട് ചെയ്താ ജിജ്ഞാസുവിന്റെ അറിയാൻ ആഗ്രഹിക്കുന്നവന്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇതിനെ സംബന്ധിച്ച് ഗുരു പറയുന്ന ആത്മതത്വത്തെ സംബന്ധിച്ച് നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. വാക്കുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ അവന്റെ മനസ്സ് ചോദ്യങ്ങൾ ഒന്നുകൊണ്ടേയിരിക്കും. അവനും അറിയാൻ ആഗ്രഹിക്കുന്നവനാണ്, ജിജ്ഞാസുവാണ്, അജ്ഞനാണ്, അറിഞ്ഞവനല്ല. ചിലപ്പോ നമ്മള് വലിയ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിട്ട്, മിടുക്കന്മാരാവാൻ വേണ്ടി ചോദ്യം മനസ്സിലിരിക്കും, പുറമേ ചോദിക്കത്തില്ല, ചോദിച്ചാൽ നാണക്കിടന്ന് അജ്ഞൻ തന്നെ. മനസ്സിലുണ്ട് ചോദ്യം, പുറമേ ചോദിക്കത്തില്ല. മനസ്സിന് ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് പുറമേ ചോദിക്കാത്തവരെയാണ് എന്ത് പറയുന്നത്? ശുംഭന്മാർ, അല്പന്മാരെന്ന് പറയുന്നു, പൊങ്ങച്ചക്കാർ എന്ന് പറയുന്നു. അവൻ എന്തൊക്കെ തനിക്ക് അറിയാമെന്നുള്ള ഒരു ഭാഗത്തേയിരിക്കും, പക്ഷെ അവന്റെ ഉള്ളിൽ സംശയങ്ങളുണ്ട്. അപ്പോ ഉള്ളിൽ എന്തായാലും സംശയമുണ്ടല്ലോ, അതുകൊണ്ട് പക്ഷെ പ്രയോജനമില്ല, കാരണം അവൻ ജിജ്ഞാസമാണ്. അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്റെ ഉള്ളിലിരിക്കുന്ന ചോദ്യം പുറത്ത് വരാത്തിടത്തോളം കാലം അവന് ഇവിടുന്ന് ഉത്തരം കിട്ടാ. ചില ചോദ്യങ്ങൾക്ക് എല്ലാം ഉള്ളിൽ ഉത്തരം കിട്ടിയെന്ന് വരും, എല്ലാത്തിനും കിട്ടത്തില്ല. ഉള്ളിൽ ഉത്തരം കിട്ടണമെങ്കിൽ അവൻ അത്രയും വലിയ പക്വത വേണം. വലിയ പക്വതയുള്ളവന് ഉള്ളിൽ ചോദ്യം ചോദിച്ചു ഉള്ളിൽ ഉത്തരം കിട്ടും, വലിയ പക്വത വേണം. വളരെ ഉയർന്ന തരത്തിലുള്ള ഒരു കോമൺ സെൻസ് ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളിൽ ഉത്തരം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു തന്നെ മനസ്സിലാക്കേണ്ടി. അപ്പോ ജിജ്ഞാസുവാണ് എങ്കിൽ അവൻ നിരന്തരം ഈ വിഷയത്തെ കുറിച്ച് അവനറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ചോദ്യങ്ങളെയാണ് ഇവിടെ എന്ത് പറയുന്നത്? സംശയം, ചോദ്യങ്ങളാണ് സംശയം എന്ന് പറയുന്നത്. അടുത്തിനി തർക്കം എന്ന് പറയും, തർക്കം അത് തന്നെ. ദുഃഖമെന്ന് പറഞ്ഞാലും ചോദ്യമാണ്. ഇപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു, നമ്മളോട് തന്നെ ചോദിക്കുന്നു, ഉത്തരം കിട്ടുന്നില്ല. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉത്തരം വരും. ഉത്തരം വന്നാൽ നമ്മൾ തൃപ്തിപ്പെടണമെന്നില്ല, വീണ്ടും ചോദ്യം ചോദിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഉത്തരം വന്നെന്ന് വിചാരിച്ച് നമുക്കത് തൃപ്തി വേണം. ഇനി ചോദ്യം നമ്മൾ വേറൊരാളോട് ചോദിക്കുന്നു, ചിലപ്പോൾ നമ്മളെ പോലെയുള്ള ഒരാളുടെത്തായിരിക്കും, ചിലപ്പോൾ നമ്മളെക്കാളും ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടെന്ന് ധരിക്കുന്ന ഒരാളുടെ പേര്. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴും ഉത്തരം കിട്ടും, കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരും നമുക്ക് തൃപ്തി വരത്തില്ല. അപ്പോ എന്താണ്, നമുക്ക് തൃപ്തി വരത്തക്ക രീതിയിൽ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും, തൃപ്തി വരുന്നത് വരെ. ഉത്തരം എന്ന് പറയുന്നതിന് സമാധാനം എന്ന് പറയുന്നു. ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുമ്പോൾ ചോദ്യം വരുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണ്, ഉത്തരം വരുമ്പോൾ മനസ്സിൽ സമാധാനം വരും, സംശയം മാറി, ശരിയായ മറുപടി കിട്ടി. തൽക്കാലത്തേക്കെങ്കിലും മനസ്സ് ശാന്തമാകും, തൃപ്തമാകും. അതുവരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതിനാണ് പറയുന്ന സംശയം. ഇപ്പൊ സംശയമുള്ളവനും ഒരു ഗുണമുണ്ടവനും, ഈ അജ്ഞാനി ചോദ്യം ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അവൻ അറിയില്ല, ഒന്നും ചോദിക്കുന്നില്ല. അജ്ഞന്റെ അടയാളം അതാണ് മൂകത. അവൻ അറിയില്ല, അവനൊന്നും അറിയണമെന്ന് ആഗ്രഹമില്ല, അവന് ചോദ്യമില്ല, പക്ഷെ സംശയം ഉള്ളയാളങ്ങനെയല്ല, അയാൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, നിരന്തര ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവന് ഏറ്റവും വലിയൊരു ഗുണം എന്താണോ, അവൻ അജ്ഞാനിയാണെങ്കിലും അവനെ സംബന്ധിച്ച് വലിയൊരു ഗുണമാണ് ചോദ്യം ചോദിക്കുന്നവരെ സംബന്ധിച്ച്. എന്താണ്, അറിയാതെ അറിഞ്ഞെന്നവൻ ധരിക്കുന്നില്ല. ഏത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഋഷിമാരെ പോലെ. ഇപ്പൊ ജൈമിനി അദ്വൈത തത്വത്തെ അറിഞ്ഞില്ല, എന്നാണ് ജൈമിനി എന്താ വിചാരിച്ചത്, എനിക്ക് അദ്വൈത തത്വത്തെ അറിയാം. കപില അദ്വൈത തത്വത്തെ അറിഞ്ഞില്ല, എന്നാണ് കപില എന്ത് വിചാരിച്ചത്, എനിക്ക് ആത്മാവിനെ അറിയാം, അത് അത് പലതാണ്. പിന്നെ ഈ പുരാണങ്ങൾക്ക് അദ്വൈതം പറഞ്ഞിട്ടുള്ള കപിലന്മാരുണ്ട് കേട്ടോ, അതൊന്നും തന്നെ ഞാൻ ഉദ്ദേശിക്കും. ഗൗതമനായാലും ഗണാധരായാലും ശരി, അവരൊക്കെ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഞങ്ങൾക്ക് ആത്മാവിനെ കുറിച്ച് കൃത്യമായി അറിയാം, അവർക്ക് ഒരു സംശയമില്ല. ഒരാൾക്ക് സംശയമില്ലാന്ന് വിചാരിച്ച് അജ്ഞാനികളിൽ സംശയം നിൽക്കുന്ന അവരൊക്കെ, കാരണം അവർക്ക് ശരിയായ തത്വജ്ഞാനം. ഇപ്പോ ഒരാൾക്ക് ചോദ്യമില്ല, സംശയമില്ലെങ്കിൽ അയാൾ അജ്ഞാനിയാണ്. ജ്ഞാനിയാണോ എന്ന് അങ്ങനെ ചോദ്യം നനച്ച് അജ്ഞാനിയായിപ്പോയ ഋഷിമാരാണ് അറിയാം. ചോദ്യം നിലച്ച് പറയുന്നൊന്നുമല്ല കേൾക്കുന്നു, വേറെ എവിടെ ചോദ്യം നിലച്ച് അജ്ഞാനികളായി പോയ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയാം, എന്ന് പറഞ്ഞാൽ ശരി, അദ്വൈതി ഒഴികെ ബാക്കിയുള്ള എല്ലാവരും എന്താണ് ചോദ്യം നിലച്ച്, അവർക്ക് ചോദിക്കാനൊന്നുമില്ല, അവരുന്ന എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞ അജ്ഞാനികളാണ് അവരൊക്കെ. ആരുടെ അഭിപ്രായത്തിൽ, അദ്വൈതിയുടെ അഭിപ്രായം, അത് പ്രത്യേകം മനസ്സിലാണ്. പിന്നെ അതുകൂടെയുണ്ട് ഞാനീ പറയുന്നതൊക്കെ അദ്വൈതിയുടെ മുമ്പിൽ മാത്രമേ ചിലവാകത്തുള്ളൂ, വിലപ്പോകത്തുള്ളൂ. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ വിശിഷ്ടാദ്വൈതിയുടെ മുമ്പിൽ പറഞ്ഞു, ഞാൻ അവരെന്ത് പറയും? എഴുന്നൂറ്റ് സ്ഥലം വിടാൻ പറയും, ഇവിടെ ഇരിക്കണ്ടെന്ന് പറയും. അവരത് നോക്കിയിരിക്കും. അവർ പറയും, നിങ്ങളെ പറയുന്ന അദ്വൈതം ഉണ്ടല്ലോ, അതും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അജ്ഞാനിയാണ് എന്നാര് പറയും? എന്നാര് പറയും? വിശിഷ്ടാദ്വൈതി. അപ്പോ പ്രത്യേകം പറയണം, നമ്മുടെ അദ്വൈതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗുരു പറയുന്ന അദ്വൈതി, ആ അദ്വൈതി മാത്രമാണ് ഇവിടെ അജ്ഞാനമില്ലാത്ത ആണ്. ആ അദ്വൈതിയുടെ സംശയമില്ലായ്മയെ കുറിച്ചാണ് പറയുന്നത്. വിശിഷ്ടാദ്വൈതികൾക്ക് സംശയമൊന്നുമില്ല. എന്തുകൊണ്ട്? അവരുടെ സിദ്ധാന്തത്തിൽ അവർക്ക് നല്ല ഉറപ്പാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അദ്വൈതികൾ എന്തു പറയും? അവരെല്ലാം അജ്ഞാനികളാണ്. അപ്പൊ സംശയമില്ലാതിരിക്കുക എന്ന് പറയുന്നതിന് വലിയ മെച്ചമൊന്നുമില്ല. അദ്വൈതത്തിൽ സംശയമില്ലാതിരിക്കും, അതാണ് പ്രധാനപ്പെട്ട കാര്യം. സംശയമില്ലാതിരുന്ന പോരാ, പിന്നെ അദ്വൈതത്തിൽ സംശയമില്ലാതിരിക്കും. ഇനി ഒരാൾ പറയുന്നത്, എനിക്ക് അദ്വൈതത്തിൽ ഒരു സംശയമില്ല. എന്തുകൊണ്ട്? അദ്വൈതം എന്ന് പറയുന്ന ഒരു പരമ മണ്ടത്തരമാണ് എന്ന് പറഞ്ഞാലും പോരാ, ആർക്കും സംശയമില്ലല്ലോ. അദ്വൈതത്തെ സംബന്ധിച്ച് എനിക്ക് ഒരു സംശയമില്ല, എന്തുകൊണ്ട്? അതൊരു ഉഢിത്തമാണ് എന്ന് പറഞ്ഞാൽ മതി. അദ്വൈതത്തെ ശരിയായി അറിഞ്ഞ് സംശയമില്ലാതിരിക്കുന്നവനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അത് മനസ്സിലാക്കുമ്പോഴാണ് ഈ അദ്വൈത ദീപിക മനസ്സിലാകുന്നത്. ഇപ്പൊ ഈ ലോകത്ത് ജ്ഞാനികളായിട്ട് ആരേ ഉള്ളൂ? അദ്വൈതി മാത്രമേ ഉള്ളൂ. ശരി.